ശബ്ദാനുമാന ഇവിടെ ബൃഹദാരണ്യത്തിനും വിശേഷ ഉപാസനകൾക്ക്, ചാന്തോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ വിശേഷ ഉപാസനകൾക്ക് ദേവയാന മാർഗമാണ്. അങ്ങനെ ഉപാസനകളല്ലാത്തടത്ത് തൃതീയം സ്ഥാനം. സ്മൃതിരഭി ശുക്ലകൃഷ്ണേ ഗതിശ്വതിയത്യനാവൃത്തിയും അന്യയ ആവർത്തതി പുനഃ. ഇക്കാര്യം തന്നെ ഗീതയിലും പറയുന്നു. ഒന്നു ഉത്തരായണം, മറ്റൊന്ന് ദക്ഷിണായണം. ഒരു വഴിക്ക് പോകുന്നവർ തിരിച്ചു വരുന്നില്ല, മറുവഴിക്ക് പോകുന്നവർ തിരിച്ചു വരുന്നു. ഇതെല്ലാം ചർച്ച ചെയ്തതാണ് സ്വാമി. ആദ്യത്തെ ഇതിനു മുമ്പിലത്തെ വാക്യത്തില് ദേവയാന പിതൃയാനയോഹോ കഷ്ടം എന്നാണ് അന്വയിക്കേണ്ടത്. അങ്ങനെ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ദേവയാന പിതൃയാനോരേവ ഇതിന്റെ ഉള്ളിൽ തന്നെ, ഈ രണ്ടിൽ തന്നെ അന്തർഭവിപ്പിക്കുന്നു എന്നാണ്. അല്ല, അനന്തർഭാവേദി ഇല്ലല്ലോ, അന്തർഭാവേദി അല്ലല്ലോ. മുമ്പ് ഒരു കാര്യം പറഞ്ഞ എന്താണ്, മാർഗദ്വയഭ്രഷ്ടാനാം കഷ്ടവും കഷ്ടം അധോഗതിയും ഗമേന്തി ശ്രുതി. ശ്രുതി തന്നെ നേരിട്ട് പറയുന്നു രണ്ടു വഴിയും കിട്ടാത്ത ഒരു അധോഗതി. എന്നിട്ട് അതേ ശ്രുതി തന്നെ ദേവയാന പിതൃയാനോരേവ ഏനാൻ അന്തർഭാവേതി. ഇവിടെ ഏനാൻ എന്ന് പറയുന്നതാണ്, അതായത് പ്രത്യേകിച്ച് നിർദ്ദേശിക്കാത്തവരെ. ഇവിടെ ചർച്ച ചെയ്യുന്ന എന്ത് വിഷയത്തെ കുറിച്ചാണ്? ആർക്കാണോ പ്രത്യേകിച്ച് വഴിയെക്കുറിച്ച് പറയാത്തവർ, വഴിയെക്കുറിച്ച് പറയാത്ത ആൾക്കാരെ കുറിച്ച് പറയും. അതാണ് പ്രധാനം. അതിൻ്റെ ഇടയ്ക്ക് വന്നാണ് മൂന്നാമത്തെ ഒരു കക്ഷി. അവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു, പിന്നെ വീണ്ടും ആദ്യം പറഞ്ഞവരുടെ കാര്യം പറയും. അവര് അങ്ങനെ മാർഗം പറഞ്ഞിട്ടില്ലെങ്കിൽ ദേവയാന പിതൃമാർ വരും എന്നാണ്. അതിൽ ഏനാൻ അന്തർഭാവേദി എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത് പറയുന്നത്. തത്ര അതിൽ തന്നെ എന്താണ് വിദ്യാവിശേഷ ദേവയാനം. ഇങ്ങനെ രണ്ടു മാർഗമുള്ളതിന് വിശേഷവിദ്യ, അത് വിശേഷവിദ്യ എന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന് എന്ത് വരുന്നു? ഏഷാം ദേവയാനം. അവിടെ ഏഷാം എന്ന് പറയുന്നത് അതുപോലെയാണ്. രണ്ടു കൂട്ടരിലും വിദ്യാവിശേഷം കൊണ്ട് ദേവയാനം. അതുകൊണ്ടാണ് തത്രാവി എന്ന് പറയുന്നത്. ഏനാൻ അന്തർഭാവതി തത്രാവി, അതിൽ തന്നെ. ഈ അധോഗതി അല്ലാത്തവരെ എവിടെ പെടും? ദേവയാനത്തിലോ പിതൃയാനത്തിലോ പെടാം. അത് എല്ലായിടത്തും കൃത്യമായി വഴി പറയണമെന്നില്ല. അതിൽ വിദ്യാവിശേഷം, വിശേഷവിദ്യ ഉപാസന കൊണ്ട് ദേവയാനം. അക്കാര്യം തന്നെ ശ്രുതിയും പറയുന്നു. എന്താണ്? രണ്ടു വഴിയുണ്ട്. ശുക്ലകൃഷ്ണേ ഗതി അധോഗതി എന്നുള്ള ഒരു ഗതിയായിട്ട് കൂട്ടുന്നില്ല അല്ലേ? അധോഗതി എന്ന് പറയാം. മുടിഞ്ഞു പോകുമെന്ന് പറയത്തില്ലേ, അത് തന്നെ ഒരു വിഷയം. തൃതീയം സ്ഥാനം ജായസ്വം മൃഗസ്വീത്തിയത് തൃതീയം സ്ഥാനം എന്ന് ചാന്തുക്യത്തിൽ പറയും. അപ്പോ ജീവന്റെ ഗതി എന്ന് പറയുന്നത് അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കണം. അതുകൊണ്ടാണ് ഇതിനെ ഇത്രയും വിശദമായി ചർച്ച ചെയ്യുന്നത്. ചുക്ക കൃഷ്ണയും ഗതി ഗതി ജഗതശാശ്വതി മതേ. ഇവിടെ ജഗത്തെന്ന് പറയുന്നത് ഉപാസനയ്ക്കും കർമ്മത്തിനും അധികാരികളായിട്ടുള്ളവരാണ് ലോകര്. അത് ശ്രുതിസമ്മതമായ ഒരു കാര്യമാണ് ശാശ്വത മതേ. അത് ശ്രുതിയിൽ വ്യക്തമായി നിർണയിച്ചിരിക്കുന്നു. ഇങ്ങനെ വഴിയുണ്ട് എന്നുള്ള കാര്യം അത് സ്മൃതിയിലും പറഞ്ഞു. അതിന് സ്മൃതി രവി എന്ന് പറഞ്ഞു. ഇവിടെ ഗീത ശ്രുതിയെ അനുസരിച്ച് അതിനെ പറയുന്നു. ഏകയാത്യനാവൃത്തിയും അന്യ ആവർത്തതി പുനഃ. ഒന്നിൽ പോയാൽ തിരിച്ചു വരും, മറ്റേത് തിരിച്ചു വരത്തില്ല. യത് പുനർദേവയാനസ്യ പഥോ ദ്വിരാമനാനുപകോസല വിദ്യായം പഞ്ചാഗ്നി വിദ്യായം ച. ഇനി ദേവയാനത്തെ കുറിച്ച് എന്ന് പറയുന്നിടത്ത് ഒരേ ഗതിയെ തന്നെ രണ്ടിടത്ത് പറഞ്ഞിരിക്കുന്നു. രണ്ടു തവണ ഇവിടെ ഉപകോസല വിദ്യയിലും പറഞ്ഞിട്ടുണ്ട്, പഞ്ചാഗ്നി വിദ്യയിലും പറയുന്നുണ്ട്. തത് ഉഭയത്രാപി അനുചിന്തനാർത്ഥം. അതിനങ്ങനെ പറഞ്ഞു കാരണം ഉപാസനയെക്കുറിച്ച് പറയുക എല്ലാത്തിനും കൂടി മാർഗം ഒരിടത്ത് പറയുക. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഓരോ സ്ഥലത്തും വഴി എന്തിനാ പറയുന്നു? അത് പറയുന്നു അത് രണ്ടിടത്തും ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഉപാസകൻ ഈ വഴിയും കൂടെ ചേർത്തങ്ങ് ഉപാസിക്കണം. വഴിയെ കൂടെ ഉപാസനയുടെ ഭാഗമാക്കണം. ഇനി വഴി പറഞ്ഞിട്ടില്ലെങ്കിലോ സാരമുണ്ടാകും, പ്രശ്നമല്ല. വഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നിടത്തെല്ലാം ഉപാസനയുടെ ഭാഗമാണ് ഈ വഴിയും. വഴിയെ ഉപാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അനുചിന്തനം. ഉപാസന എന്ന് പറഞ്ഞാൽ അനുചിന്തനമാണ്. അനുചിന്തനം എന്ന് പറഞ്ഞാൽ തുടർഭാവന, നിരന്തരം ഇങ്ങനെ ഭാവന ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ അദ്വൈതത്തിൽ അത് അദ്വൈതം എന്ന് പറയുമ്പം എന്താണ്? ശങ്കരാചാര്യരുടെ അദ്വൈതം. അത് പ്രത്യേകം മനസ്സിലാവണം. തസ്മത് അനിയമ, അതാണ് തുടങ്ങിയത്. അതായത് അങ്ങനെ നിയമം ചെയ്ത് വഴിയെ മാറ്റാൻ പറ്റില്ല. എവിടെയെങ്കിലും ദേവയാന പറഞ്ഞിട്ടില്ലെങ്കിലും ഉപാസന പറയുന്നുണ്ടെങ്കിൽ അവിടെയും വഴി അത് തന്നെ എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ ഒരു വിഷയത്തെ അദ്വൈതത്തിൽ ശങ്കരാചാര്യരുടെ അദ്വൈതത്തെ വിശേഷിച്ചു ചർച്ച ചെയ്യാതെ വിടാൻ പറ്റത്തില്ല. അതും ബ്രഹ്മവിദ്യയുടെ ഭാഗം. ഇതിനെയും ബ്രഹ്മവിദ്യ എന്നാ പറയുന്നു. അല്ലാതെ ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം നിത്യശുദ്ധ ബുദ്ധമുക്തമാണ്, അതിനറിഞ്ഞാൽ മോക്ഷം കിട്ടും എന്ന് പറയുന്നത് മാത്രമല്ല ബ്രഹ്മവിദ്യ. അതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഭാഷയത്തിൽ സപരികര ബ്രഹ്മവിദ്യ എന്ന് പറയും. പരികരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരികരം എന്ന് വെച്ചാൽ ഭൃത്യൻ, സഹായി, സഹകാരികൾ. അതിനോടുകൂടി ചേർത്ത് വേണം ബ്രഹ്മവിദ്യയെ ചർച്ച ചെയ്യേണ്ടത്. പരികരം ബന്ധിക്കുക അതേ പരികര ബദ്ധ മുഖ്യമായ അർത്ഥം വൃത്തി എന്നാണ് പരികരം. അപ്പൊ അത് അവിടെ അത് തന്നെ ഉദ്ദേശിക്കുന്നു, എല്ലാ സഹായികളോടും കൂടി ചേർന്ന് ഒറ്റയ്ക്കല്ല പരികരബദ്ധൻ എന്നൊക്കെ പറയുന്നു, വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി. അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ഭാഗങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ബ്രഹ്മം ബ്രഹ്മം, അപ്പൊ ഇത് ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മബോധം തത്വബോധം പോലുള്ള കൃതികൾ അതെടുത്തു കഴിഞ്ഞാൽ അവിടെ ആത്മാവ് എന്താണ് എന്ന് മാത്രം പറയും. അപ്പോ അത് ഒരു പ്രചോദനം കൊടുക്കാൻ വേണ്ടി മാത്രം, എന്താണ് അതിൻ്റെ കാര്യമായ തത്വം എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അത് പൂർണ്ണമായ ബ്രഹ്മവിദ്യയല്ല അതൊന്നും. കാരണം അവിടെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ബ്രഹ്മസൂത്രവും മറ്റും വിചാരം ചെയ്യുന്നത് എന്ന് വെച്ചാൽ പൂർണ്ണമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പൂർണ്ണമായും ചർച്ച ചെയ്യണമെന്നാണ്. പിന്നെ വരുന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതൊക്കെ ചിന്തിക്കുന്നതിനുള്ള ശേഷിയില്ല മനുഷ്യർക്ക്. ഈ തത്വം പറഞ്ഞാൽ തന്നെ ആ ഭാഗം മാത്രം തന്നെ പറഞ്ഞാൽ തന്നെ പല മനുഷ്യന്റെ തലയിൽ കയറത്തില്ല. അതൊരു പ്രശ്നം, അത് മാത്രം പറഞ്ഞത്. പിന്നെ അതിൻ്റെ കൂടെ ഈ പരിഹാരം കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇവിടെ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവിക്കും. ഉത്തരായണം ദക്ഷിണായണം പിന്നെ അവിടെ പല വിഷയങ്ങളും ഇതെല്ലാം കൂടെ എങ്ങനെ വരും? ഇതെല്ലാം ബ്രഹ്മവിദ്യയുടെ ഭാഗമാണ്. ഇപ്പോൾ ജീവന്റെ ഗതി ബ്രഹ്മവിദ്യ ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഗതി ചർച്ച ചെയ്യുമ്പോൾ പുനർജന്മം വരും, പുറജന്മം വരും, പിന്നെ അത് എവിടെയൊക്കെയാ പോകുന്നു വരുന്നൊക്കെ വരും. ഇതെല്ലാം ചർച്ച ചെയ്തേ മതിയാവും. ഇപ്പോൾ ഉപാസന വരുന്നു. ഇതെല്ലാം വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു സംഭവമാണ് അധികാരി. ഇതിനൊക്കെ ആരൊക്കെ അധികാരി? അപ്പോൾ അധികാരിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഉടനെ അധികാരിത്വം അതിനുള്ള സംഗതികൾ വരും, കർമ്മയോഗം തുടങ്ങിയ കാര്യങ്ങൾ വരും. അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുവരും? വർണ്ണാശ്രമ ധർമ്മങ്ങൾ വരും. അത് ഒഴിവാക്കാൻ പറ്റില്ല. ആരാണ് അധികാരി എന്ന് പറയും? അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആ ചർച്ചകൾ വരുന്നത്. അപ്പോൾ അധികാരി കുറിച്ച് എന്തെങ്കിലും വർണ്ണവും ആശ്രമവും ചിന്തിക്കണം. അപ്പോ അധികാരിയെ കുറിച്ച് പ്രത്യേകിച്ച് ചർച്ച അവിടെ അപശൂദ്രാധികരണം വന്നു. അപ്പോ ഇവിടെ ശങ്കരാചാര്യരുടെ അദ്വൈതത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത് നമുക്കൊന്നും വിടാൻ പറ്റില്ല. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ്. അത് മറയിക്കാൻ പറ്റില്ല. പിന്നെ നമുക്കതിൽ പരമാവധി ചെയ്യാവുന്നുള്ളത് എന്താണോ, ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ കാലത്തിനനുസരിച്ച് കാലാനുസൃതമായി ഏതിനൊക്കെ പ്രസക്തിയുണ്ട് ഏതിനൊക്കെ പ്രസക്തിയില്ല ഇത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റത്തില്ല. അതാണ് ഇപ്പോൾ അപശൂദ്രാധികരണത്തെ കുറിച്ച് ചർച്ച വരുന്നത്. നമുക്ക് പറയാൻ പറ്റിയത് ഈ കാലത്തിന് പറ്റിയതല്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഇത് ഈ കാലത്തിന് പറ്റിയതല്ല എന്ന് പറഞ്ഞാൽ ചോദ്യം വരും, അതെങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു ഈ കാലത്തിന് പറ്റിയല്ല? ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നതല്ല. അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അപ്പൊ ചർച്ച ചെയ്തേ തീരുമാനിക്കാൻ പറ്റൂ. ഉപാസനാഭാഗങ്ങൾ വരുന്നു, ഇത് അതും ആവശ്യമില്ല എന്ന് പറയണമെങ്കിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റൂ. അത് ആവശ്യമുള്ളതാണോ, ഏതുവരെ ആവശ്യമുണ്ട്, ഏതാവശ്യമില്ല. കർമ്മയോഗം വരുന്നു, എന്താണത്, ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ സപരികര ബ്രഹ്മവിദ്യ എന്ന് വരുമ്പോൾ സഹകാരികളെല്ലാം കൂടെ കൂടി ചേർന്ന് ബ്രഹ്മവിദ്യ പൂർണ്ണമാകത്തു. അതുകൊണ്ടാണ് ബ്രഹ്മസൂത്രമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്കിതൊന്നും വിടാൻ പറ്റാതിരിക്കുന്നത്. പലതും ആവശ്യമുള്ളതല്ല, പക്ഷെ വിടാൻ പറ്റത്തില്ല. പിന്നെ കേൾക്കുന്നവർക്ക് ഇതൊക്കെ ചിന്തിക്കുന്നതിനുള്ള ബുദ്ധിബലമുണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്, മനസ്സിലാക്കാനും ചിന്തിക്കാനും. അത് ചിലപ്പോൾ കാണത്തില്ല, ഇത് എന്താണ് ഈ പറയുന്നത്. അങ്ങനെ കാണാതെ വരുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ്, ഞാൻ വഴിതെറ്റിപ്പോകുന്നു എന്നാണ്, പാവം. അങ്ങനെ അവർ കരുതുന്നു. വഴിതെറ്റിപ്പോകുന്നു എന്ന് വെച്ചാൽ എന്താ, വിഷയം വിട്ട് സംസാരിക്കുന്നു എന്നാണ് ധരിക്കുന്നത്. അയ്യോ സ്വാമി വഴിമാറിപ്പോവും, രക്ഷിക്കണം എന്ന് ഈ ബുദ്ധിബലമില്ലാത്തവർ ചിന്തിക്കും. ഞാൻ വഴിതെറ്റിപ്പോകുന്നതല്ല, ഇത് ഇതിൻ്റെ ഭാഗമാണ്, ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ധരിക്കുന്നത് പോലെ ഇതൊരു വെറും ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം അല്ല. ഇത് സുഖമുള്ള കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു പരിപാടിയല്ല ഇത്. അതിന് വേറെ ഒരുപാട് സംഗതികളുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ജ്യോതിഷമോ ഗണപതി ഹോമോ ഒക്കെ ആണെങ്കിൽ ഓക്കെ, അതൊക്കെ എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളാണ്. അല്ല, അതൊരു സുഖമാണല്ലോ, പുകയൊക്കെ അടിച്ചാണ്. അത് തലച്ചോറ് വർക്ക് ചെയ്യണ്ടല്ലോ, മൂക്കിൽ കൂടെ കയറുന്നതിന് ദോഷമില്ല. തലച്ചോറിന് വർക്ക് ചെയ്യുമ്പോഴാണ് പറയുന്നത് അയ്യോ വഴിതെറ്റിപ്പോയി, തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് കരുതുന്നു. അതിന് വെയിറ്റ് കുറവുള്ളവരാണ്, അതിന്റെ വെയിറ്റ് അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ഔൺസ് അനുസരിച്ച്. അപ്പൊ അത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ, ഞാൻ വഴിതെറ്റിപ്പോവേണം, ഇത് ഇതിന്റെ ഒരു ഭാഗമാണ്, ഇതും വിചാരം ചെയ്യണം. അപ്പോ അത് അത് വിടാൻ പറ്റില്ല, കുറേയെങ്കിലും പൂർണ്ണമായും ശരി. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറയേണ്ടി വരും എന്താണ്, ഇതൊന്നുമില്ലാത്തതാണ് ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് വിവരമുള്ള ആൾക്കാരുടെ മുമ്പ് ചെന്നു കഴിഞ്ഞാൽ അവർ ചോദ്യം ചെയ്യും. അങ്ങനെയുള്ളവർ മുമ്പിൽ പോകത്തില്ല, ഒരു പക്ഷേ അബദ്ധത്തിനെങ്ങാനും കുറുക്കൻ നിലാവിപ്പെട്ടതുപോലെ എങ്ങാനും പെട്ടുപോയ നമ്മൾ ധരിച്ചിരിക്കുന്നതൊക്കെ അബദ്ധമാണെന്ന് വരും. അപ്പൊ അങ്ങനെയല്ല, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും ഉണ്ട്. ബ്രഹ്മവിദ്യയുടെ അധികാര ചിന്തയുണ്ട്, ഉപാസനയെക്കുറിച്ചുള്ള ചിന്തയുണ്ട്, പല വിഷയങ്ങളുണ്ട്, കർമ്മമുണ്ട്, ഭക്തിയുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി പോകണം. അപ്പൊ പിന്നെ ഞാൻ ചില വിഷയങ്ങളൊക്കെ കൂടുതൽ ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്ന എന്തുകൊണ്ട്? കാരണം പലതും കാലഹരണപ്പെട്ടത് ഉപേക്ഷിക്കേണ്ടതുമാണ്. അപ്പോൾ അത് ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇത് ഉപേക്ഷിക്കേണ്ടതും കാലഹരണപ്പെട്ടതും കൂടി ചേർക്കണമെന്ന് വാശി പിടിക്കുന്നവരുണ്ട്. എല്ലാം ചേർക്കണം, ഒന്നും വിടാൻ പാടില്ല, അതാണ് സമ്പ്രദായം. എല്ലാം ചേർത്ത് പോകണം. അപ്പോ അത് ശരിയല്ല, ആ സമ്പ്രദായം ചോദിച്ചപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള യാഥാസ്ഥികത അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് ഇങ്ങനെയുള്ള അധികാര വിഷയത്തെക്കുറിച്ചും മറ്റും വരുമ്പോഴത് വരും, ഉപാസനയെക്കുറിച്ച് വരുമ്പം വരും. അപ്പോൾ തള്ളിക്കളയേണ്ടതിന് തള്ളിക്കളയും. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ശേഷി നിങ്ങൾക്കില്ലെങ്കിൽ മിണ്ടാതിരിക്കണം, കേട്ടുകൊണ്ടിരുന്നേ പറ്റും. മറിച്ച് ഞാൻ വഴിതെറ്റിപ്പോയെന്ന് വിചാരിച്ച് എൻ്റെ ബുദ്ധിയെ സംരക്ഷിക്കാൻ നോക്കരുത്. എന്റെ ശരീര സംരക്ഷണത്തിനായി നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ദേവി എന്റെ ബുദ്ധിയെ സംരക്ഷിക്കാൻ നോക്കരുത്, അങ്ങനെ വിചാരിക്കരുത്. എന്നിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ ഓ സ്വാമി വഴിതെറ്റി തിരിച്ചു പിടിച്ചുകൊണ്ടുപോകാമെന്നാരും വിചാരിക്കരുത്. ഇതിന്റെ ഭാഗമാണ്, ചർച്ച ചെയ്തേ മതിയാവും. വെറും അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് അല്ല. കഴിയില്ലെങ്കിൽ വേണ്ട, ഇവിടെ തന്നെ കണ്ണടച്ചിരിക്കാം, ഉറങ്ങാം. ഞാൻ ഒന്നിനും ഇടപെടുന്നില്ല, ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുന്നു. പറയുന്നു അത്ര മാത്രമേ. പക്ഷെ എന്നെ രക്ഷിക്കാൻ നോക്കരുത്. കഴിയില്ലെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. ഇതെല്ലാം എല്ലാ ഭാഗങ്ങളും വളരെ ഗൗരവമുള്ള പഠനത്തിന്റെ വിഷയങ്ങളാണ്, ചിന്തയുടെ വിഷയങ്ങളാണ് ഓരോ ഭാഗവും. ചിന്തിക്കാനേ കഴിയില്ലാത്തവർക്ക് പിന്നെ എന്താ ഗൗരവമുള്ള ചിന്ത? അത് വരത്തില്ല. അതുകൊണ്ട് ഇവിടെ ഒരിടത്തും എനിക്ക് വഴി തെറ്റുന്നില്ല, ശരിയായ വഴിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ഷമ വേണം. ഒരുപാട് ധാരണകളും മാറിയിരിക്കുമല്ലോ ഇതിനകം, ഇവിടെ ഉറങ്ങാതെ ഇരുന്നിട്ടുള്ളത്. അപ്പൊ ഇനിയും പലതും മാറാൻ കാണും, ചർച്ച ചെയ്യുക. ഇല്ലെങ്കിൽ പിന്നെ ഏറ്റവും എളുപ്പ വഴിയുണ്ട്, ഇതൊക്കെ അടച്ചു പൂട്ടുക, എന്നിട്ട് ഗണോതി ഹോമവും ജ്യോതിഷവും മതപ്രഭാഷണവുമായിട്ട് പോവുക. എല്ലാം അതെല്ലാം തമ്മിൽ യോജിക്കുന്ന കാര്യങ്ങളാണ്, ഒരു വിരോധമുള്ള സംഗതികളാണ്. കേട്ടില്ല, എനിക്ക് പറയുന്നൊന്നും കേൾക്കാനേ പറ്റുന്നില്ല. എന്തോ പറയുന്നു, ഒരു ശബ്ദം മാത്രമുണ്ട്. ഉപാസന ചെയ്തു പോകുന്നവര് അത് കൽപ്പാന്തത്തിൽ ഹിരണ്യഗർഭനോടൊപ്പം മുക്തിയെ പ്രാപിക്കുന്നു, അത്രയും മനസ്സിലായതിനു ശേഷം തിരിച്ചു വരുന്നതും പറയുന്നുണ്ട്. ശരി, അങ്ങനെ തിരിച്ചു വരുന്നു പറയുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ തന്നെ ആശ്രമത്തിൽ വരുന്നു, കുറെ പേര് ഇവിടെ നിൽക്കുന്നു, കുറെ പേര് തിരിച്ചു പോകുന്നു. അതേ, പല വഴിക്കും പോകുന്നു, ചിലർ വീട്ടിൽ പോകുന്നു, ചിലർ ഹിമാലയത്തിൽ പോകുന്നു. ഇതുപോലെയൊക്കെ തന്നെ അവിടെയും, അതൊരു ലോകമാണ്. ചിലരവിടെ നിൽക്കും, പിടിച്ചു നിൽക്കും, ചിലര് കളഞ്ഞിട്ട് പോകും, ആ അത് ഇവിടെ വരുന്നവരെന്താ തിരിച്ചു പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ പറയും അവർക്ക് പുണ്യം കുറഞ്ഞതുകൊണ്ടാണ്, സുഹൃതം കുറഞ്ഞതുകൊണ്ടാണെന്ന് പറയും. അതുപോലെ തന്നെ അവിടെ ഉപാസനയുടെ പുണ്യമില്ല, അതുകൊണ്ട് പോകുന്നു. ഇതെല്ലാം ഒരുപോലെ തന്നെ. അത് കാര്യം വളരെ സിമ്പിളല്ലേ. അവിടെ തന്നെ പല പല സ്ഥലങ്ങളുണ്ട്, അതിലങ്ങ് ടോപ്പിലെത്തിപ്പെട്ടാൽ പിന്നെ തിരിച്ചു വരുന്നുണ്ട്. അത് കാര്യമില്ല, അതിനുള്ള പുണ്യം ഉണ്ടെങ്കിൽ അവിടെ എത്താൻ പറ്റും. ഉപാസനയ്ക്ക് ശക്തി കുറഞ്ഞു പോയാൽ എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്, ശാസ്ത്രങ്ങളിൽ പറയുന്നത്. ഇതിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അംഗീകരിക്കാം. ഈ പറയുന്ന വിശദീകരണങ്ങൾ ഇത് വിശ്വാസം കൊണ്ട് സ്വീകരിക്കേണ്ടതും വിശ്വാസമില്ലെങ്കിൽ തള്ളിക്കളയുന്നതുമായ കാര്യങ്ങളാണ്. ഭാഷ്യകാരൻ ഇത്തരം കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധാലുവാണ്, അതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. ബാക്കിയുള്ള അവിടെ പിന്നെ യുക്തി ഉപയോഗിച്ചത് ചിന്തിക്കരുത്, യുക്തിക്ക് സ്ഥാനമില്ല. അതെന്താ അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക പറഞ്ഞതനുസരിച്ച്. അതിന് വേറെ യുക്തിയൊന്നുമില്ല. അടുത്തു വരുന്നത് ആധികാരികന്മാരെ കുറിച്ചുള്ളതാണ്. നമ്മളത് വിശദമായി ചർച്ച ചെയ്തതാണ്. ഈ പാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതുകൊണ്ട് നമ്മളത് ആദ്യം ചർച്ച. ആധികാരിക പ്രശ്നം ഇനി ഒരിക്കൂടെ ചർച്ച ചെയ്താലും പുതിയതുപോലെ തന്നെ നിങ്ങൾക്കിരിക്കും. എന്നാലും ഞാൻ സമയം കളയുന്നില്ല, വീണ്ടും അതിൻ്റെ ഒരു ചർച്ചയ്ക്ക് പല ദിവസങ്ങളും നമ്മൾ ചർച്ച ചെയ്യണം. ഇവിടെ ഉത്തരായണ ദക്ഷിണായണ മാർഗങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്, പ്രത്യേകിച്ച് ഉപാസനയെ ആശ്രയിച്ചുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഉണ്ടോ, നടക്കുന്ന കാര്യമാണോ നടക്കാത്ത കാര്യമാണോ എന്നൊന്നും ചിന്തിച്ച് ഒരുപാട് വിഷമിക്കേണ്ട കാര്യമില്ല. ശാസ്ത്രപ്രമാണം അത്ര. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, അത് അത്രയും വലിയ പ്രാധാന്യമുള്ളതല്ല. എന്നാലും പൊതുവെ നമ്മൾ മതപ്രഭാഷണത്തിൽ കേൾക്കുന്ന ഒരു കാര്യവുമാണ്. അത് ചർച്ച ചെയ്യേണ്ടതാണ്. എന്നാൽ അതിനും ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇന്നത്തെ കാലത്ത് പ്രസക്തമായി വരുന്ന ഭാഗങ്ങൾ ചിലപ്പോൾ കുറച്ച് കാണും, പക്ഷെ അത് ചർച്ച ചെയ്യുമ്പോൾ മുഴുവൻ ചർച്ച ചെയ്യേണ്ടി വരും. അതെന്ത് ചിലപ്പോൾ നമുക്ക് എടുക്കാൻ കുറച്ച് ഭാഗങ്ങളെ കാണും. ഇവിടെയും അങ്ങനെയാണ്, ഈ അധികരണത്തിലും അങ്ങനെയാണ്, കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. പക്ഷെ ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റില്ല. ഉപാസനയുടെ ലോകമെന്ന് പറയുന്നത് വളരെ വിപുലമാണ്. ഇന്നത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വൈദിക ഉപാസനകളൊന്നും ഒരിക്കലും സാധ്യമായ കാര്യങ്ങളല്ല. ഇനി അന്ന് സാധ്യമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഭാഷ്യകാരൻ അത് സാധ്യമാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. കാരണം ഭാഷ്യകാരന് മുമ്പിലൊക്കെ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, അങ്ങനെയൊക്കെ ഉപാസന ചെയ്തിരുന്നെങ്കിൽ ഭാഷ്യകാരൻ പറയുന്നത് പോലെയുള്ള ഈ വിചാരങ്ങളെല്ലാം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റൂ. അതുകൂടിയുണ്ട്, ഭാഷ്യകാരനാണ് ഇതിനെ ഇത്രയും ഇതായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത്. ഭാഷ്യം മനസ്സിലാകാത്ത ഒരാളിന് ഈ പറയുന്ന ഉപാസനകൾ വരുന്ന വൈരുദ്ധ്യങ്ങളൊക്കെ പരിഹരിച്ച് കൃത്യമായ ഒരു ഉപാസനയെ രൂപപ്പെടുത്തി എങ്ങനെയാ ഉപാസിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് അതിനു മുമ്പ് ഇത്തരം ഒരു ഉപാസന ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല. ഭാഷ്യകാരൻ അതിനെ ഒന്ന് രൂപപ്പെടുത്തി, പല ഭാഗങ്ങളിലുള്ള ശ്രുതികളെ എടുത്തുകൊണ്ട് വിചാരം ചെയ്തു, ഇതാണ് ഇതിന്റെ ഉപാസന എന്ന് പറഞ്ഞു. ഭാഷ്യകാരൻ ഭാഷ്യത്തിന് ശേഷം ആരെങ്കിലും അത് അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്. അതിനു മുമ്പ് അതുപോലെ ഉപാസിക്കാൻ പ്രയാസമാണ്. പിന്നെ കർമ്മത്തെ സംബന്ധിച്ചും ഉപാസനയെ സംബന്ധിച്ചും പറയുന്നത് എങ്ങനെ വിധിച്ചിരിക്കുന്നോ അങ്ങനെ ചെയ്താലേ പ്രയോജനം കിട്ടുമെന്നാണ്. അത് വിധിക്കുന്നിടത്ത് തന്നെ അവ്യക്തമാണെങ്കിൽ വിചാരം ചെയ്ത് അതിനൊരു രൂപത്തെ ഉണ്ടാക്കി പിന്നെ അനുഷ്ഠിക്കണം. അത് ഇന്നു മുതൽ ഭാഷകാരന് മുമ്പ് ഇതൊക്കെ ആരെങ്കിലും ചെയ്തിരുന്നു? ഉണ്ടാകാൻ വഴിയില്ല. ഉണ്ടെങ്കിൽ പിന്നെ ഭാഷകാരൻ ഭാഷ എഴുതേണ്ട കാര്യമില്ലല്ലോ. ഭാഷകാരന് ശേഷം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആര് ചെയ്യാം? ഇരുപത്തിയാറാമത്തെ സൂത്രത്തിൽ പറയുന്നു, ഹാനൂത്തു ഉപായന ശബ്ദശേഷത്വ കുശാച്ഛന്ദ സ്തുത്യ ഉപഗാനവത് തദുക്തം. ഇവിടെ ഉപാസനയുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു വിഷയം ചർച്ച ചെയ്യുന്നു. അസ്ഥി താണ്ടിനാം ശ്രുതി ഇവ രോമാണി വിധൂയ പാപം ചന്ദ്ര ഇവ രാഹോർ മുഖാത് പ്രമുച്യ ധൂത്വ ശരീരം അകൃതം കൃതാത്മാ ബ്രഹ്മലോകം അഭിസംഭവാമി ഇതി. അശ്വ ഇവ രോമാണി പാപം വിധൂയ. ഇത് വേറൊരു ഭാഗത്തും വരുന്നുണ്ട്, അവിടെ അല്പം വ്യത്യാസമുണ്ട്. ഭാഷകാരന്റെ ഭാഷയത്തിനും വ്യത്യാസമുണ്ട്. അശ്വം എങ്ങനെയാണോ, അത് ഈ മൃഗങ്ങൾക്കെല്ലാം ഒരു സ്വഭാവമാണ്, മണ്ണിലും പൊടിയിലും എല്ലാം കടന്നിട്ട് എഴുന്നേറ്റ് നിന്ന് കൊടയും. അതതിൻ്റെ ദേഹത്തുള്ള പൊടികളെല്ലാം കളയാണ്. പൊടികൾ കളയുക മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പഴയ രോമങ്ങളെല്ലാം പോകാനും, അങ്ങനെ പോയി കഴിയുമ്പോൾ പുതിയ രോമങ്ങൾ വരും. അപ്പോൾ അത് കണ്ടുകൊണ്ട് പറയുകയാണ് ഒരു ഉപമ. അശ്വം എങ്ങനെയാണോ അതിൻ്റെ രൂപങ്ങളെ കളഞ്ഞിട്ട്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. പാപം യധൂയ, അതുപോലെ പാപങ്ങളെല്ലാം കളഞ്ഞിട്ട് ആര് ഉപാസകൻ? ചന്ദ്രൈവ രാഹോർമുഖ പ്രമുച്യ. ചന്ദ്ര രാഹോർമുഖ ഇവ പ്രമുച്യ. ചന്ദ്രൻ എങ്ങനെയാണോ രാഹുമുഖത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്നത്, ഇതൊക്കെ ഉപാസകന്റെ ഉപാസകന്റെ ഭാഗമാണ്. ധൂത്വ പാപം, ആ പാപത്തെ എല്ലാം കളഞ്ഞിട്ട് ഉപാസകൻ. ശരീരം ധൂത്വ, ശരീരത്തെയും കളഞ്ഞിട്ട്. ധൂത്വ എന്ന് പറയുന്ന ശരീരത്തോടുകൂടി, ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് മരണത്തെക്കുറിച്ച് പറയുന്നു. മരിച്ചതിന് ശേഷം സാധ്യമാകും. അകൃതം കൃതാത്മാ, കൃതകൃത്യനായി. അകൃതം ബ്രഹ്മലോകം അഭിസംഭവാമി, അകൃതമായ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. ചാന്ദോഗ്യത്തില് ശ്യാമാത് ശബളം പ്രപദ്ധി, ശബളാത് ശ്യാമം പ്രപദ്ധി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ഭാഗം വരുന്നത്. അപ്പോൾ ഇവിടെ അവിടെ ഭാഷകാരൻ ഇതിന്റെ ഉപാസനയുടെ ഭാഗമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. തന്റെ ഹൃദയത്തിലുള്ള ബ്രഹ്മത്തിനെ ധ്യാനിച്ചിട്ട് ശ്യാമം എന്ന് പറയുന്ന അതിനെയാണ് ശബളം പ്രപദ്ധി, ബ്രഹ്മലോകത്തിലുള്ള ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്നാണ്. കൊണ്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നു. തിരിച്ച് ബ്രഹ്മത്തിൽ നിന്ന് ച്യുതി സംഭവിച്ചിട്ടാണല്ലോ ഈ ഹൃദയത്തിൽ വന്നത്, ഈ ശരീരത്തിൽ വന്നത് എന്നെല്ലാം പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് പറയുന്നത്, ഉപാസകൻ തന്റെ ശരീരത്തെ ഉപേക്ഷിച്ച് പാപങ്ങളെല്ലാം കളഞ്ഞ് ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. ഇവിടെയും വ്യാഖ്യാതാക്കൾ ഭാഷ്യം നോക്കിയല്ല വ്യാഖ്യാനിച്ചിരിക്കുന്നു, ഉപനിഷത് ഭാഷ്യം നോക്കിയിട്ടില്ല. അകൃതം കൂടസ്ഥം ബ്രഹ്മാത്മകൻ ലോകം അഭി പ്രത്യുക്തിവിന സംഭവാമി ബ്രഹ്മ ഏവലോക ബ്രഹ്മലോകം എന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മലോകം എന്ന് പറയുന്ന ആത്മാവ് തന്നെ, അതിനെ പ്രത്യേകമായി അറിയുന്നു എന്ന് പറഞ്ഞാൽ അത് തത്വജ്ഞാനമാണ്, ഉപാസന അല്ല. പ്രത്യേകം എന്ന് പറയുന്നത് എന്താണ്? തന്റെ ഉള്ളിലിരിക്കുന്ന അന്തരാത്മാവ്. ബ്രഹ്മത്തെ പ്രത്യേകമായി അറിയുന്നു എന്ന് പറഞ്ഞാൽ അത് തത്വജ്ഞാനമാണ്, ഉപാസന അല്ല. പക്ഷെ ഇതേ ഭാഗം ചാന്ദോക്യത്തിൽ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചപ്പോൾ വ്യക്തമായി വന്നത് ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നതാണെന്ന് വ്യക്തമായി പറഞ്ഞു. ഇവിടെ ഭാഷ്യരത്നപ്രഭേനും ഒക്കെ സൻ ബ്രഹ്മലക്ഷണം രൂപം പ്രത്യുക്തേന പ്രാപ്നോതി കൃതാത്മാ, അവരടുത്ത് വ്യാഖ്യാനിച്ചത് നിർമ്മലീകൃത ചിത്ത എന്നാ, അങ്ങനെ വ്യാഖ്യാനിക്കാം. കൃതാത്മാ കൃതമായ ശുദ്ധമായ ആത്മാ അന്ധക്കരണത്തോടുകൂടിയവൻ, പക്ഷെ ഭാഷകാരൻ വിശേഷിച്ച് കൃതകൃത്യ എന്നാണ്, മറ്റടുത്ത് അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പം ഈ വ്യാഖ്യാതാക്കളൊന്നും കൃത്യമായും ഭാഷ്യത്തെ പിന്തുടരുന്നില്ല. അതെന്തുകൊണ്ടാണ് ഇവർ ചട്ടെ കുറിച്ച് പറയുന്നത്? ഭാഷ്യകാരന്റെ നേരിട്ടുള്ള ശിഷ്യന്മാരാണെന്ന്. നേരിട്ടുള്ള ശിഷ്യന്മാരാണെങ്കിൽ എന്തായാലും നമ്മൾ ചെയ്യുന്ന പോലെ ഒരു മന്ത്രഭാഗം വരുമ്പോൾ എങ്ങനെയാ ഉപനിഷത്തിൽ ഭാഷ്യകാരം വ്യാഖ്യാനിച്ചത് നോക്കണമല്ലോ, നോക്കി പിന്നെ മാറ്റി വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പൊ ഈ പരമ്പരാഗതമായ വിശ്വാസങ്ങളിലൊക്കെ എന്തോ പിശകുകളുണ്ട്, മനഃപൂർവ്വം എന്തായാലും മാറ്റി വ്യാഖ്യാനിക്കത്തില്ല. പറയുന്നവരൊക്കെ നേരിട്ടുള്ള ശിഷ്യന്മാരാണോ എന്നൊക്കെ ഇത് പറയുമ്പോൾ നമുക്ക് സംശയം തോന്നും. എന്ന് വിചാരിച്ചാൽ കൃത്യമായ ഉത്തരവുണ്ടോ എന്ന് ചോദിച്ചാൽ ചരിത്രപരമായ സമാധാനമൊന്നുമില്ല, ആയിരിക്കാം അല്ലായിരിക്കാം. എന്തായാലും ഉപനിഷത് ഭാഷ്യവും ഇവിടുമായിട്ട് വ്യത്യാസമുണ്ട്. ഇവിടെ പറയുമ്പോൾ തത്വജ്ഞാനമായും അവിടെ ഉപാസന ഫലമായ ബ്രഹ്മലോക പ്രാപ്തിയുമായിട്ടാണ്. ഇനി മുമ്പ് വരുന്ന ഭാഗവും പ്രജാപതി ഇന്ദ്രൻ ഉപദേശിക്കുന്ന ഭാഗം തുടർന്ന് വരുന്ന ഭാഗം ഇത് കഴിഞ്ഞ് പിന്നീട് 8:13 കഴിഞ്ഞ് വരുമ്പം പിന്നീട് തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സർവം ഖണ്ഡിതം ബ്രഹ്മ ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി, ആശയങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ നല്ല ഭാഷകാരം വ്യാഖ്യാനിച്ചു. ഇത് വ്യാഖ്യാനിക്കുന്നവരും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വ്യാഖ്യാനമൊക്കെ പ്രാമാണികന്മാരായ ആചാര്യന്മാർ എഴുതിയിരിക്കുന്നു. അപ്പൊ അവരിത് വിശ്വസിച്ചിട്ട് ഉപനിഷത്ത് നോക്കാതെ വ്യാഖ്യാനിക്കും. അങ്ങനെ വരുമ്പോ പ്രശ്നമാകും, കണ്ണടച്ച് വ്യാഖ്യാനിക്കും. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? എങ്ങനെയാണ് അശ്വം അതിന്റെ ദേഹത്തുള്ള പൊടികൾ കുടഞ്ഞു കളയുന്നത്, അല്ലെങ്കിൽ അതിന്റെ പഴയ രോമങ്ങളെ കുടഞ്ഞു കളയുന്നത്? ഇതൊക്കെ ലൗകികമായ ദൃഷ്ടാന്തങ്ങളാണ്. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെയുള്ള തത്വങ്ങൾ പറയുന്നത് മനുഷ്യരല്ലാതെ ദൈവം എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? മനുഷ്യൻ തന്നെ ഇതൊക്കെ കണ്ടിട്ട് പറയുകയാണ്, അതുപോലെ പാപത്തെ എല്ലാം നശിപ്പിച്ച് കൃതകൃത്യനായി ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. തഥാ അധർവണിക ഇത് തണ്ടി ശാഖക്കാരാണ് നേരത്തെ പറഞ്ഞത്, തണ്ടിയായനന്മാരെന്നും പറയും. ഇത് ആധർവണികന്മാർ പറയുന്നു ചാന്തോക്യത്തിൽ. തഥാ വിദ്വാന് നാമരൂപാ വിമുക്ത പരാത്പരം പുരുഷോപൈതി ദിവ്യം. നാമരൂപങ്ങളിൽ നിന്നെല്ലാം മുക്തനായി പരാത്പരം പരത്തിനും പരനായിരിക്കുന്ന ദിവ്യമായ പുരുഷനെ പ്രാപിക്കുന്നു. ഇവിടെ തത്വജ്ഞാനപരമായിട്ടാണ് ഭാഷകാരൻ വ്യാഖ്യാനി മുണ്ടകത്തിൽ. അവിടെയെല്ലാം തത്വജ്ഞാനത്തെ കുറിച്ച് തന്നെയാ പറയുന്നത്. തഥാ ശാണ്ഡ്യായനിന പഠന്തി തസ്യ പുത്ര ദായം ഉപയന്തി സുഹൃദ സാധുകൃത്യം ദുഷന്ത പാപകൃത്യം. ഇനി ശാണ്ഡ്യായന ശാഖയിൽ പറയുന്നു, അങ്ങനെയുള്ള ഉപാസകന്റെ പുത്രന്മാര് സ്വത്തിനവകാശികളാണ്. അത് പുത്രന് തന്നെ പോകും. എന്നുവെച്ചാൽ ഇവിടെ ഉപാസകൻ എന്ന് പറയുന്നത് ഗൃഹസ്ഥനാണ്, അതുകൊണ്ടാണല്ലോ പുത്രന്റെ കാര്യം പറയുന്നു, അല്ല സന്യാസിയല്ല. അതുകൊണ്ട് ആ ഉപാസകന്റെ ഇനി ബ്രഹ്മലോകത്ത് പോയാലും ശരി, ഇവിടെ അവശേഷിപ്പിച്ച് പോകുന്ന സ്വത്തുക്കൾക്കെല്ലാം പുത്രനാണ് അവകാശി. ഇവിടെ പറയുമ്പോൾ ഇതിനോട് ചേർത്തൊരു കാര്യം കൂടെ പറയണം. അപ്പം നിങ്ങൾ വിചാരിക്കുമോ സ്വാമി വഴിതെറ്റി, വഴിതെറ്റുന്ന അല്ല. ധരിച്ചുള്ള ഇതും അറിഞ്ഞിരിക്കണം. ഇവിടെ അവന്റെ സ്വത്തെല്ലാം പുത്രിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ സമ്പത്ത്? സമ്പത്തിനുള്ള അവകാശി പുത്രൻ തന്നെയാണ്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്താണ്? ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമെന്ന് ചോദിച്ചാ ഞാൻ തന്നെ വഴി തെറ്റിപ്പോകുന്നു എന്ന് വിചാരിച്ചിരിക്കുന്നവർ പിന്നെ എവിടെ ശ്രദ്ധിക്കാൻ? ആ എല്ലായിടത്തും എവിടെ ഉപാസനയെ കുറിച്ച് പറയുന്നു, കർമ്മത്തെ കുറിച്ച് പറയുന്നു, അവിടെയെല്ലാം പുംവാചക ശബ്ദങ്ങളെ പ്രയോഗിക്കും, പുരുഷവാചക ശബ്ദങ്ങൾ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു സ്ത്രീവാചക ശബ്ദം കാണാൻ പറ്റില്ല. ഒരിടത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരി കാര്യമാണെന്ന് പറയുന്ന കാര്യമാണല്ലോ എന്ന് വിചാരിക്കും. കാരണം പക്ഷെ അതാണ് ആർഷ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്നോട് ഈർഷ്യ തോന്നും, അത് പറയേണ്ടായിരുന്നു എന്ന് തോന്നും. ഇതാണ് സംഗതി. ഒന്നുകൂടി വേണമെങ്കിൽ പറയാം, ഇതാണ് ഭാരതത്തിന്റെ പൈതൃകം. അവിടെ പുത്രനേ ഉള്ളൂ സ്ഥാനം, പുത്രിക്ക് യാതൊരു സ്ഥാനവുമില്ല. ഇങ്ങനെയുള്ള കർമ്മത്തെ സംബന്ധിച്ചാലും ഉപാസനയെ സംബന്ധിച്ചാലും പുരുഷവാചക ശബ്ദങ്ങളെ കിട്ടും. കൃതാത്മാ പുരുഷനല്ലേ, വിദ്വാൻ വിദുഷി എന്ന് പറയും. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് കേൾക്കാൻ പറ്റുമോ വിദുഷി? പിന്നെ പറയാം, ഇതൊക്കെ അന്നത്തെ വ്യവസ്ഥ. ശരി, അന്നത്തെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഓക്കെ, അന്നത്തെ വ്യവസ്ഥയാണ്. അന്നത്തെ അവസ്ഥയാണെങ്കിൽ അത് കളയണം. പിന്നെ ഇന്നും അത് കൊണ്ടുവരാൻ പാടില്ല. ആ വ്യവസ്ഥ ഇന്നും വേണമെന്ന് പറയുന്നിടത്താണ് ചിന്തിക്കേണ്ടത്, ഇതെന്തുകൊണ്ട് വന്നു ഇന്നും വേണമെന്ന് പറയുന്നവർ. പണ്ടങ്ങനെ ആയിരുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ്. അബദ്ധങ്ങളാണ്, പക്ഷെ ഇന്നും മനസ്സിലാവുന്നില്ല. ഇന്ന് ഈ വർഗം പറയുന്നത് എന്താണ്? റെഡി ടു വെയിറ്റ്. കേട്ടിട്ടുണ്ടോ? എവിടെ കേൾക്കാനാ? മനസ്സിലാകുന്നില്ല അവർക്ക്, ഒട്ടും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് സെറ്റ് സാരി എടുത്തുകൊണ്ട് റോഡിൽ ഇറങ്ങി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്. ഇതെന്താണെന്ന് കാര്യം മനസ്സിലാക്കാറിയോ? പാവങ്ങള്, എന്താ ചെയ്യുന്നറിയത്തില്ല. ബൈബിളിൽ പറഞ്ഞ പോലെ പിതാവെ ഇവർ എന്താണ് ചെയ്യുന്നത് അറിയുന്നില്ല, ഇവരോട് പൊറുക്കേണമേ. ഇത് പഴയകാലത്ത് അന്നേ തുടങ്ങി വെച്ചാണ്, അത് രൂഢമൂലമായിപ്പോയി. അതിന് നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ വാസന എന്ന് പറയും, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിവരക്കേടെന്ന് പറയും. ഇത്രയുള്ള വ്യത്യാസം. നമ്മൾ രണ്ടുപേരും പറയുന്ന ഒരു കാര്യം തന്നെ. ഞാൻ പറഞ്ഞാൽ പറയും കാട് കയറി, നിങ്ങൾ പറഞ്ഞാൽ ശരി, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇത് അന്നേ തുടങ്ങിയാണ്. തസ്യ പുത്രാഹ ദായം പയന്തി, ആ ഉപാസകന്റെ പുത്രന്മാർക്കാണ് സ്വത്തിനവകാശം. സുഹൃദ സാധുകൃത്യം, സ്വത്തിന് ഗൃഹസ്ഥനല്ലേ, സ്വത്തിന് സുഹൃത്തുക്കൾക്ക് എങ്ങനെ അവകാശം ഉണ്ടാകും? അത് വരത്തില്ല, അത് ന്യായമാണ്. ഉപാസകനാണ്, പോകുമ്പം പിന്നെ മക്കൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും കൊടുത്തിട്ട് പോണ്ടേ? അപ്പൊ അത് മക്കൾക്ക് കിട്ടും. പിന്നെ സുഹൃത്തുക്കൾക്ക് എന്താ കിട്ടുന്നത്? സാധുകൃത്യം എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പുണ്യമാണ്. ദിഷന്ത, ശത്രുക്കൾ എന്തായാലും കാണും. പാപകൃത്യം, ദ്വേഷിക്കുന്നവർക്ക് എന്താ പാപം എന്ന് പറയും. അപ്പൊ അങ്ങനെ ഉള്ള ഉപാസകൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി വളരെ നിയമത്തോടും നിഷ്ഠയോടുകൂടി ഉപാസനയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അവർക്ക് ഏതാ ശത്രുക്കളെന്നൊന്നും ചിന്തിക്കരുത്. ശത്രുതയുണ്ടാവും, അത് നമ്മൾക്ക് ശത്രുതയുണ്ടാകുന്നതിന് നമ്മളാരെയും ഉപദ്രവിക്കാനൊന്നും പോകണ്ട. കുശുമ്പുകൊണ്ടും ഉണ്ടാവും ശത്രുത, പിന്നെ അതിനെ വളർത്തി വളർത്തി വളർത്തി വലിയ ശത്രുക്കളാവും. അതുകൊണ്ട് അങ്ങനെയുള്ള ഉപാസകനും മിത്രങ്ങളും ഉണ്ടാവും, ശത്രുക്കളും ഉണ്ടാവും. മിത്രങ്ങൾക്ക് പുണ്യവും ശത്രുക്കൾക്ക് പാപവും എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. തഥൈവ കൗശീതകിനഹ പറയുന്നു. തത്സുഹൃത ദുഷ്കൃതേ വിധൂനതേ തസ്യ പ്രിയാ ജ്ഞാതയഃ. തത്സുഹൃത ദുഷ്കൃതേ വിധൂനതേ, എന്നാലും അവന്റെ പുണ്യപാപങ്ങളെല്ലാം ഇല്ലാതാകുന്നു. തസ്യ പ്രിയാ, പ്രിയ എന്ന് പറഞ്ഞാൽ വിചാരിക്കോ സ്ത്രീലിംഗ ശബ്ദം വന്നല്ലോ. പ്രിയ എന്ന് പറയുന്നത് പെമ്പിള്ളരുടെ പേരല്ലേ? അല്ല, ജ്ഞാതയ പറയുന്നു, പുരുഷൻ തന്നെ. സുഹൃത ഉപയന്തി, പുണ്യത്തെ പ്രാപിക്കുന്നു ബന്ധുക്കൾ. അപ്രിയാഹ, ശത്രുക്കൾ, ദുഷ്കൃതം, ഇത് അവിടെയും പറഞ്ഞു. അപ്പൊ ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? തദിഹ ക്വചിത് സുഹൃത്ത ദുഷ്കൃതയോർ ഹാനം ശ്രൂയതേ ക്വചിത് തയോരവ വിഭാഗേന പ്രീരപ്രീശ്ച ഉപായനം ക്വചിത് ഉഭയമവി ഹാനം ഉപായനം ച തത് എത്ര ഉഭയം ശ്രൂയത്തെ തത്ര തവന്ന കിഞ്ചിത് വക്തവ്യം അസ്ഥി. ഇവിടെ ചർച്ച ചെയ്യുന്ന കാര്യം പറയുകയാണ്. ചിലയിടത്ത് ക്വചിത്, ചില സ്ഥലങ്ങളിൽ സുഹൃത്ത് ദുഷ്കൃതയോട് ഹാനം ശ്രൂയത്, എന്തായാലും രണ്ടിനെ ഉപേക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. പുണ്യത്തെയും പാപത്തെയും. ഈ പുണ്യത്തെ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട്, കാരണം അനേക ജന്മങ്ങൾക്ക് വേണ്ട പുണ്യം ഇവൻ സമ്പാദിച്ച് വച്ചിട്ടുണ്ട്. അത് ഉപേക്ഷിക്കണം, കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആ പുണ്യങ്ങളുടെ ആവശ്യമില്ല. അതുവരെ എത്താനുള്ള പുണ്യം മാത്രം മതി, ബാക്കിയെല്ലാം ഉപേക്ഷിക്കും. കുജി തയൂര വിഭാഗേന പ്രീ അപ്രീശ ഉപായനം. ചില സ്ഥലത്ത് ഈ പുണ്യപാപങ്ങളെ ഉപേക്ഷിക്കുന്നിടത്ത് പ്രിയരും അപ്രിയരുമായിട്ടുള്ള ആൾക്കാർ അതിനെ സ്വീകരിക്കുന്നതായിട്ടും പറയുന്നു. ഉപായനം സ്വീകരിക്കുക, ഇവിടെ ചർച്ച ചെയ്യുന്നത് ഹാനത്തെയും ഉപായനത്തെയും കുറിച്ചാണ്. വിഭാഗേന പ്രിയ അപ്രിയോശ്ച ഉപായനം ഗ്രഹണം, ഇത് ചിലയിടത്തുണ്ട്. ക്വചിത്ത് ഉഭയമവി ഹാനം ഉപായനം ച, ചിലയിടത്ത് ഹാനം പറയും, മറ്റു ചിലയിടത്ത് ഉപായനം പറയും, ചിലയിടത്ത് രണ്ടും പറയും, ത്യജിക്കുന്നു എടുക്കുന്നു. ചിലയിടത്ത് ത്യജിക്കുന്ന കാര്യം പറയുന്നിടത്ത് എടുക്കുന്ന കാര്യം പറഞ്ഞില്ല, ചിലയിടത്ത് എടുക്കുന്ന കാര്യം പറഞ്ഞിടത്ത് ത്യജിക്കുന്ന കാര്യം പറഞ്ഞില്ല, ചിലയിടത്ത് രണ്ടും പറഞ്ഞു. അതാണ് ഇവിടെ ഭാഷകാരൻ ചർച്ച ചെയ്യുന്നത്. ക്വചിത്ത് ഉഭയമപി ഹാന ഉപായനം ച, രണ്ടും പറയുന്നു. തത് എത്ര ഉഭയം ശ്രൂയതേ തത്ര താവുന്ന കിഞ്ചിത് വക്തവ്യം അസ്ഥി. എത്ര ഉഭയം ശ്രൂയതേ, എവിടെയാണ് രണ്ടും പറയുന്നത്? വിദ്വാൻ ഉപേക്ഷിക്കുന്നു, ശത്രുക്കളും മിത്രങ്ങളും ഉപേക്ഷിച്ച് തന്നെ എടുക്കുന്നു. തത്ര താവുന്ന കിഞ്ചിത് വക്തവ്യമസ്ഥ, അവിടെ കുറിച്ച് ഇനി പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, കാര്യം സ്പഷ്ടം, ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഭാഷകാരൻ നമുക്ക് വേഗം മനസ്സിലാകുന്നു. പിന്നെ എടുക്കുക ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് ഇനി ഭാഷകാരൻ വിശദീകരിക്കും. അതുകൊണ്ട് അത് അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഒരാളുടെ പുണ്യത്തെ വേറൊരാളിന് എടുക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന പുണ്യ കർമ്മത്തിന്റെ ഫലം വേറൊരാളിന് കിട്ടുമോ? ഈ കാര്യങ്ങളെല്ലാം ഇനി ചർച്ച ചെയ്യും. അതിനെക്കുറിച്ച് ഇപ്പോഴേ ചിന്തിച്ച് ബേജാറാകേണ്ട കാര്യമൊന്നുമില്ല, വരും. എല്ലാത്തിനും വകുപ്പുകളുണ്ട് വേദത്തിൽ. ഒരാൾ ചെയ്താൽ വേറൊരാൾക്ക് ഫലം കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഇല്ല, ചിലയിടത്തൊക്കെ ഉണ്ട്, അതെല്ലാം വരും. ഇവിടെ ഇനി എന്താ ചർച്ച ചെയ്യുന്നത്? എത്രാപി ഉപായനമേവ ശ്രൂയതേ നഹാനം തത്രാപി അർത്ഥാദൈവ ഹാന സമ്പി പദ്ധതി. ഇനി മറ്റൊരു പക്ഷം, ഒരിടത്ത് ബന്ധുക്കൾക്ക് പുണ്യവും ശത്രുക്കൾക്ക് പാപവും എന്ന് പറയുന്നു, അവിടെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം ഉപേക്ഷിച്ചാലേ എടുക്കാൻ പറ്റും. അപ്പൊ അവിടെ ഉപായനമുണ്ട് എങ്കിൽ പിന്നെ ഹാനത്തെ കൂടി ചിന്തിക്കേണ്ട കാര്യമില്ല, ഉപേക്ഷിച്ചു, അതുകൊണ്ടാണ് എടുത്തത്. അതാണ് എത്ര അപ്പൊ ഈ ഉപായനമേവ ശ്രൂയതേ, പുണ്യപാപങ്ങളെ സ്വീകരിക്കുന്നു അത് മാത്രം ഉണ്ട്. എന്നെ ഹാനം ഉപേക്ഷിക്കുന്ന കാര്യം പറയുന്നില്ല. തത്രാപി അർത്ഥാദേവഹാനം സന്നിപത്തതി, അവിടെ അർത്ഥാവ് ഹാനം സന്നിപതതി അർത്ഥാത് കിട്ടുന്നു. ഉപേക്ഷിക്കാതെ സ്വീകരണം സാധ്യമല്ല. അതുകൊണ്ട് അവിടെ മനസ്സിലാക്കിക്കൊണ്ട് ഉപേക്ഷിച്ച കാര്യമാണ് മറ്റുള്ളവർ എടുക്കുന്നത്. അവിടെ അതും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അന്യേരാജ്ഞിയോഹോ സുഹൃത ദുഷ്കൃതയോർ ഉപേയമാനയോർ ആവശ്യകത്വ തദ്ധാനസ്. അതായത് ആരെങ്കിലും പുണ്യപാപങ്ങളെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഉപാസകൻ അത് ഉപേക്ഷിച്ചിരിക്കണം. ഉപേക്ഷിച്ചേ എടുക്കാൻ പറ്റും. ഒരു ഉപാസകൻ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ പുണ്യപാപങ്ങളൊക്കെ അയാളിൽ തന്നെ ഇരിക്കുന്നു. ഈ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന പരിപാടി എന്ന് പറയുന്നത് മരണസമയത്ത് സംഭവിക്കുന്നതാണ്. അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ പുണ്യപാപങ്ങൾ വേറൊരാൾക്ക് എടുക്കാൻ പറ്റും. അതിനു മുമ്പ് പറ്റത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് അന്യേരാത്മീയോഹോ സുഹൃത ദുഷ്കൃതിയോഹോ ഉപേയമാനയോഹോ. മറ്റുള്ളവർ ഒരാളിൻ്റെ സുഹൃത ദുഷ്കൃതങ്ങളെ എടുക്കുമ്പോൾ ആവശ്യകത്വ തഥാനസ് ഒരു ഭാഗത്തു നിന്ന് അതിൻ്റെ ഹാനം സംഭവിച്ചിരിക്കണം, ഒരാൾ ഉപേക്ഷിച്ചിരിക്കണം, എന്നാലേ എടുക്കാൻ പറ്റും. അത് വ്യക്തമാണെന്നർത്ഥം. കൂടുതൽ ചർച്ചയുടെ ആവശ്യം ഇനി എവിടെയാണ് ചർച്ച വേണ്ടി വരുന്നത്? എത്ര ദുഹാനമേ വശുവേദി ന ഉപായനം തത്ര ഉപായനം സന്നിപതേ ദ്വാ നവേദി വിചികിത്സായാം അശ്രവണ അസന്നിപാത. ഇവിടെയാണ് പൂർവപക്ഷി കയറി പിടിക്കുന്നത്. ചിലയിടത്ത് ഹാനം പറയുന്നുണ്ട്, ഉപായനം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഉപാസകൻ പുണ്യപാപങ്ങളെ ത്യജിക്കുന്നു, പക്ഷേ പാപികളും പുണ്യവാന്മാരും അത് എടുക്കുന്നു എന്ന് പറയുന്നില്ല. അവിടെ സംശയം വരുന്നു. അങ്ങനെ ഉപാസകന്റെ ഈ പുണ്യപാപങ്ങൾ ആർക്കെങ്കിലും പോകുന്നുണ്ടോ? പോകുന്നു എന്ന് ശ്രുതി പറയാത്തത് കൊണ്ട് അത് എടുക്കാൻ പാടില്ല. അങ്ങനെ ആരും എടുക്കുന്നില്ല എന്നാണ് പൂർവപക്ഷി പറയുന്നത്. ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു, അത് എങ്ങോട്ട് പോകുന്നു? എവിടേക്ക് പോട്ടെ, എന്തായാലും വേറെ ആരും അത് എടുക്കുന്നില്ല. അതാണ് ശ്രുതി പറയുന്നില്ല. ഇതാണ് പൂർവപക്ഷി, അതാണ് ചർച്ച ചെയ്യുന്നത്. അതാണ് എത്രതോ ഹാനമേവ ശ്രൂയത്തെ. ചില സ്ഥലങ്ങളിൽ ഹാനം മാത്രമേ പറയുന്നുള്ളൂ, ഇന്ന് ഉപായനം ഗ്രഹണത്തെക്കുറിച്ച് പറയുന്നില്ല. അത്ര ഉപായനം സന്നിപതേ നവ, ഉപായനം ഗ്രഹണം സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ, പ്രാപ്തമാകുന്നുണ്ടോ ഇല്ലയോ. സന്നിപതേ പദ ധാതുവാണ്. ഉപസർഗങ്ങളൊക്കെ ചേർത്ത് പല അർത്ഥവ്യത്യാസങ്ങളും വരുന്നു. പ്രാപ്തമാകുന്നുണ്ടോ ഇല്ലയോ വിചികിത്സായാം, അങ്ങനെ സംശയം ഉണ്ടാകുമ്പോൾ ചികിത്സ എന്ന വാക്ക് തന്നെയാണോ അതിന്റെ അതേ അർത്ഥം തന്നെയാണ്? ചികിത്സ സംശയം അതേ അർത്ഥമാണ്. വിചികിത്സയും വിചികിത്സ സംശയം ചികിത്സയും ചികിത്സ വരും. ഇവിടെ വി വന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നു. സന്നന്ദം നിങ്ങൾ പഠിക്കാൻ പോകുന്നു. അശ്രവണാത് അസന്നിപാത. ശ്രുതി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അസന്നിപാതം പ്രാപ്തമാകുന്നില്ല, ആരും എടുക്കുന്നില്ല. ത്യാഗം മാത്രമേ ഉള്ളൂ പുണ്യപാപങ്ങളുടെ. അല്ല, അവിടെയും എടുത്താലെന്താ കുഴപ്പം? പറയുന്നു വിദ്യാന്തര ഗോചരത്വച്ച ശാകാന്തരീയസ്യ ശ്രവണസ്. പറയുന്നു ഈ ത്യാഗത്തെക്കുറിച്ച് പറയുന്നത് ഒരു വേറൊരു ഉപാസനയാണ്. അതിന്റെ ഫലം പറയുകയാണ്. അവിടെയാണ് ത്യാഗത്തെക്കുറിച്ച് പറയുന്നത്. അത് എല്ലാ ഉപാസനകളിലും അതൊരു നിയമമായിട്ട് എടുക്കാൻ പാടില്ല. അതാണ് വിദ്യാന്തര ഗോചരത്വം. ഉപേക്ഷിക്കുന്നു എടുക്കുന്നു എന്നൊക്കെ പറയുന്ന വേറെ ഉപാസന, ഉപേക്ഷിക്കുന്നു എന്നുള്ള പറയുന്നത് മറ്റൊരു ഉപാസന. അപ്പൊ ഇത് ഉപാസനകൾ രണ്ടായതുകൊണ്ട് ഇത് രണ്ടും ഒരുപോലെ സ്വീകരിക്കാൻ പാടില്ല. ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിടത്ത് ഉപേക്ഷ, ഉപേക്ഷിച്ചിട്ട് സ്വീകരിക്കുന്നു എന്ന് പറയുന്നിടത്ത് രണ്ടും എന്ന് പറയുമ്പോൾ ഭാഷകാരം നോക്കുമ്പോൾ ഒന്നൊരു വ്യവസ്ഥ വരുന്നില്ല, ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. ഉപാസന ഇതിനെക്കുറിച്ചുള്ള അറിവ് ആവശ്യമാണ്. ഭാഷകാരൻ അവിടെ ഒരു വ്യവസ്ഥ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ വിദ്യാന്തര ഗോചരത്വം വച്ച ശാഖാന്തരീയസ്യ ശ്രവണസ്യ, മറ്റൊരു ശാഖയിൽ ഭാനവും ഉപാദാനവും പറഞ്ഞിരിക്കുന്നു, മറ്റൊരു ഉപാസന. വേറിടത്ത് ഭാനം മാത്രം പറഞ്ഞിരിക്കുന്നു, മറ്റൊരു ഉപാസന. രണ്ടായതുകൊണ്ട് രണ്ടും കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നൊരു യുക്തി അതിനടുത്ത് ഭാഷകാല സിദ്ധാന്തം പറയും.